കൊടുത്താലും നാണയമില്ലെങ്കിൽ നാണം കെടുന്നൊരു നാട്ടിലാണിന്നെൻ്റെ പ്രണയം. പ്രണയം പ്രാണൻ കൊടുത്താലും നാണയമില്ലെങ്കിൽ നാണം കെടുന്നൊരു നാട്ടിലാണിന്നെൻ്റെ പ്രണയം. ഹൃദയം ഹൃദ്യമാണെന്നൊക്കെ തോന്നും, അതെന്നാലും ദയയെന്ന ഭാവത്തെ അറിയാത്ത മരമിന്ന് ഹൃദയം. കപടം ഉടയോനുമറിയാത്ത ഒരുപാട് കാര്യത്തിൽ ഇടപാടുകാരന്റെ മുഖമൂടി അണിയുന്നു കപടം. നടനം ബന്ധങ്ങൾ അകലാതിരിക്കുവാൻ അച്ഛനും അമ്മയും മക്കളും ചേർന്നു നിന്നാടുന്നു നടനം. കരയുന്ന നിൻ കണ്ണിൽ കരയാതെ ഞാൻ നോക്കി കഥ കേട്ടിരുന്നില്ലേ, അറിയൂ നീ അന്നെൻ്റെ സഹനം. ഭവനം ഭയഭക്തി ബഹുമാനം ഭാര്യയോടായൽപ്പം കാട്ടിയില്ലെങ്കിൽ ഭയക്കേണ്ട വനമാകും ഭവനം. വിഫലം വിജ്ഞാനമുണ്ടെങ്കിൽ എന്തും ലഭിക്കുമെന്നാരോ പറഞ്ഞിട്ടു വാങ്ങുവാൻ ചെന്നാലോ വിഫലം. പതനം പുതുതായി നിനക്കൊന്നും ലോകത്തിനായിട്ടു നൽകാൻ കഴിഞ്ഞില്ല എങ്കിൽ നീ അറിയൂ നിൻ പതനം. വിദ്യയിൽ നാം അഗ്രഗണ്യരായി മാറിയിട്ടമ്പരപ്പില്ലാതെ നേടേണ്ട പലതല്ലേ വിജയം. വിനയം വിജയങ്ങൾ ഓരോന്നായി അറിയുമ്പോൾ അകതാരിൽ അറിയാതെ വിടരേണ്ട മണമുള്ള മലരാണു വിനയം. ജ്വലനം ജ്വലിക്കുന്നതൊക്കെ വിരൽ തുമ്പിലെത്തിച്ചു ഉജ്ജ്വലമാക്കിയാൽ അത് തന്നെ ജ്വലനം. മരണം രണ്ടു നാൾ സങ്കട കണ്ണീരു കഴിയുമ്പോൾ ഉറ്റവർ പോലും മറക്കുമല്ലോ എൻ്റെ മരണം. രണ്ടു നാൾ സങ്കട കണ്ണീരു കഴിയുമ്പോൾ ഉറ്റവർ പോലും മറക്കുമല്ലോ എൻ്റെ മരണം.